മുക്തിഫല അനിയമ തദവസ്ഥാവധൃതേഹി തദവസ്ഥാവധൃതേഹി വിദ്യാഭേദാഭാവദവി തദ്ഫല ഭേദനിയമാഭാവ കർമ്മഫലവത്. കർമ്മഫലം എന്ന് പറയുന്നത് വ്യതിരേക ദൃഷ്ടാന്തമാണെന്ന് പറഞ്ഞു. വിദ്യാഭേദമില്ല, അതുകൊണ്ട് തദ്ഫലം വിദ്യാഫലത്തിലും ഭേദമില്ല. പക്ഷേ കർമ്മഫലങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ കർമ്മഭേദമുണ്ട്. മഴ പെയ്യുന്നതിനും പുത്രനുണ്ടാകുന്നതിനും സ്വർഗത്തിനും എല്ലാം കർമ്മങ്ങളുണ്ട്. പശുവിനും അവിടെ ഫലഭേദ നിയമമുണ്ട്. കർമ്മം എങ്ങനെയാണോ വേദത്തിൽ വിധിച്ചിരിക്കുന്നത്, അതായത് ഇന്ന ഫലത്തിന് വേണ്ടി ഇന്ന കർമ്മം, അതിന് ശ്രുതി പ്രമാണമല്ലാതെ വേറൊന്നുമില്ല. കർമ്മവും ഫലവും തമ്മിലുള്ള ബന്ധം ശ്രുതിയിലൂടെ മനസ്സിലാവും. ശ്രുതിയിൽ വിധിച്ചിരിക്കുന്നതുകൊണ്ട് ആണ് ഇവിടെ നിയമം എന്ന് പറഞ്ഞത്. ഇന്ന കർമ്മത്തിന് ഇന്ന ഫലം, അത് കർമ്മഫലത്തിലും കർമ്മത്തിനും കർമ്മഫലത്തിനുമുണ്ട്. വിധിച്ചിരിക്കുന്ന ഫലങ്ങളെ കർമ്മത്തിൽ നിന്നുണ്ടാവും, ഒരു കർമ്മത്തിന് വേറൊരു ഫലം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് തന്നെ ഫലഭേദ നിയമം എന്ന് പറയുന്നു. ഈ ഫലഭേദ നിയമം കർമ്മത്തിലുണ്ട്, അതുപോലെ വിദ്യയിൽ. വിദ്യ എന്ന് പറഞ്ഞാൽ ഇവിടെ ജ്ഞാനം, സമ്യജ്ഞാനം. സമ്യജ്ഞാനത്തിന് ഇല്ല എന്നാണ്. നഹി മുക്തി സാധനഭൂതായ വിദ്യായ കർമ്മണം ഇവ ഭേദോസ്തി. മുക്തിക്ക് സാധനഭൂതമായിരിക്കുന്ന വിദ്യ, അപ്പോൾ വിദ്യ വിശേഷിപ്പിക്കുകയാണ്. മുക്തിക്ക് സാധനഭൂതമായിരിക്കുന്ന വിദ്യ എന്തുകൊണ്ടാണ് അങ്ങനെ വിദ്യയ്ക്ക് ഒരു വിശേഷണം കൊടുക്കുന്നത്? വിദ്യ എന്ന് പറയുമ്പോൾ പൊതുവായ ഒരു പേരാണ്. സമ്യജ്ഞാനത്തിനും വിദ്യ എന്ന് പറയും, ഉപാസനയ്ക്കും വിദ്യ എന്ന് തന്നെ പറയുന്നു. അപ്പൊ ആ വിദ്യയെ സംബന്ധിച്ച് കർമ്മം പോലെയാണ്, കർമ്മഫലം പോലെയാണ്. ഉപാസനാരൂപത്തിലുള്ള വിദ്യയുടെ ഫലങ്ങൾ പലതാണ്. യശസ്സിന് വേണ്ടി ഉപാസിക്കാൻ പറയും, ഇന്ദ്രിയങ്ങളുടെ സമൃദ്ധിക്ക് വേണ്ടി ഉപാസിക്കാൻ പറയും, ആയുസ്സിന് വേണ്ടി ഉപാസിക്കാൻ പറയും, ബ്രഹ്മലോകത്തിന് വേണ്ടി ഉപാസിക്കാൻ പറയും. ഇങ്ങനെയുള്ള പല തരത്തിലുള്ള ഉപാസനകളും നിർദ്ദേശിച്ചിരിക്കുന്നു. മുക്തി സാധനമല്ല ഉപാസന. അവിടെ വിദ്യയിൽ ഭേദം വരുന്നു, അതുകൊണ്ട് തന്നെ ഫലത്തിലും ഭേദം വരുന്നു. അപ്പോൾ പലപ്പോഴും വിദ്യ എന്നുള്ള ശബ്ദം ഭ്രമത്തെ ഉണ്ടാക്കുന്നു. വിദ്യ എന്ന് പറഞ്ഞാൽ ജ്ഞാനമാണെന്ന് ഭ്രമിക്കുന്നു. അതുകൊണ്ട് വിദ്യയുടെ ഫലങ്ങളെ ജ്ഞാനഫലമായി ഭ്രമിക്കുന്നു. വിദ്യയുടെ ഫലങ്ങളിൽ അതിശയമുണ്ട്, വിദ്യാഫല സാതിശയമാണ്. ചെറിയ ഫലങ്ങളും വലിയ ഫലങ്ങളും ഉണ്ട്. അപ്പോൾ അതെല്ലാം ജ്ഞാനഫലമായി ഭ്രമിക്കുന്നത് കൊണ്ടാണ് ജ്ഞാനഫലവും അങ്ങനെയൊക്കെ ആകാം എന്ന് സംശയം വരുന്നു. വിദ്യയുടെ ഫലമായിട്ട് സുഖവും സ്ഥാനങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അത് ജ്ഞാനഫലമാണെന്നും ഭ്രമിക്കുന്നു. അങ്ങനെ അല്ല എന്നുകൂടെ വ്യക്തമാക്കുകയാണ്. മുക്തി സാധനഭൂതായ വിദ്യ, മുക്തിയുടെ സാധനമായിരിക്കുന്ന വിദ്യ. അതിന് കർമ്മണമിവ, കർമ്മത്തെ പോലെ തന്നെ നഹി ഭേദോ അസ്ഥി, ഭേദമില്ല. സഗുണാസുത് വിദ്യാസു മനോമയ പ്രാണശരീര ഇത്യാദ്യാസു ഗുണ ആവാപ ഉദ്വാപാവശാ ഭേദോപത്തു സത്യം ഉപദ്ധ്യത യഥാസ്വം ഫല ഭേദ നിയമ കർമ്മഫലവത്. വിദ്യ എന്ന് പറയുന്നതിന് പലതരത്തിലുണ്ട്. അതിന് മുഖ്യമായിട്ടുള്ളതാണ് സഗുണവിദ്യകൾ. ഈശ്വരന് ഗുണങ്ങൾ കൽപ്പിച്ചിട്ട് സത്യകാമൻ, സത്യസങ്കല്പൻ ഇങ്ങനെയുള്ള ഗുണങ്ങൾ കൽപ്പിച്ചിട്ട് ആ ഈശ്വരനെ ഉപാസിക്കുക, അതാണ് സഗുണവിദ്യ. അതിൽ തന്നെ ശ്രുതികളിൽ ഗുണങ്ങൾ എല്ലായിടത്തും ഒരുപോലെയല്ല നിർദ്ദേശിച്ചിരിക്കുന്നു. ചില ശാഖകളിൽ സത്യത്തിന് പ്രാധാന്യം കൊടുത്ത് ഉപാസിക്കാൻ പറയുമ്പോൾ, വേറൊരിടത്ത് ആനന്ദത്തിന് പ്രാധാന്യം കൊടുത്ത് ഉപാസിക്കാൻ പറയും. ഇതൊക്കെ സാധ്യമായ കാര്യങ്ങളാണ്. ഉപാധി കൊണ്ട് ഈശ്വരന് തന്നെ സത്യസങ്കല്പൻ, സത്യകാമൻ, ആനന്ദ ഇങ്ങനെയുള്ള വിശേഷണങ്ങൾ വരുന്നു. അപ്പോൾ ആ വിശേഷണ വിശിഷ്ടമായി ഉപാസിക്കുക, ആ വിശേഷണങ്ങളോടുകൂടി ഉപാസിക്കുക. അതിൽ ശാഖകളിൽ വ്യത്യാസം വരുന്നുണ്ട്. ഒരിടത്ത് ഒരു ഗുണത്തെ വിടുന്നു, മറ്റിടത്ത് ആ വിട്ട ഗുണത്തെ സ്വീകരിക്കുന്നു, അത് മറ്റൊരു സ്ഥലത്ത് വിടുന്നു. നാവാപ ഉദ്ഭാപം ഗ്രഹിക്കുക, തിരിക്കുക, ഗുണങ്ങളെ സ്വീകരിക്കുക. ഗുണങ്ങളെ സ്വീകരിക്കുക തിരിക്കുക എന്ന് വെച്ചാൽ ശ്രുതിയിൽ ചില ശാഖകളിൽ ചില ഗുണങ്ങളെ നിർദ്ദേശിച്ചിരിക്കുന്നു. ഇന്ന ഗുണത്തോടുകൂടി ഉപാസിക്കുക, നാവാപം. അതേ ഗുണങ്ങളെ തന്നെ വേറെ സ്ഥലത്ത് വരുമ്പം അതിനെ പരാമർശിക്കുന്നില്ല, മറ്റ് ചില ഗുണങ്ങളാണ്. ഉദ്വാപം നേരത്തെ സ്വീകരിച്ചതിനെ ശ്രുതി തന്നെ ഇത് ചെയ്യുന്നത്, അവാപ ഉദ്വാപം. അതുകൊണ്ടെന്ന് വരുന്നു ഉപാസകനും എന്ത് ചെയ്യുന്നു, അതാത് ശാഖയ്ക്ക് അനുസരിച്ച് എല്ലാം വൈദിക ഉപാസനകളാണ്. അതുകൊണ്ട് ഉപാസകന്മാരും വൈദികന്മാരാണ്. വിധിപ്രകാരം വേദം അധ്യയനം ചെയ്ത് അതിൻ്റെ അർത്ഥവിചാരം ചെയ്ത് കർമ്മത്തിലും ഉപാസനകളിലും എല്ലാം ഏർപ്പെടുന്നവരാണ് ഇവിടുത്തെ ഉപാസകന്മാരെന്ന് പറയുന്നു. അത് ഇവിടെ ഉദ്ദേശിക്കുന്നു പൌരാണികമായ ഉപാസനകളല്ല, അല്ലെങ്കിൽ ലോകപ്രസിദ്ധമായ ഉപാസനകളൊന്നുമല്ല, വൈദിക ഉപാസനകളാണ്. അതിൻ്റെ അധികാരികളും വേറെ വേറെയാണ്. ആർക്ക് ഏത് ശാഖ അധ്യയനം ചെയ്യുന്നതിനാണോ അധികാരം, എല്ലാ ശാഖയിൽ നിർദ്ദേശിച്ചിരിക്കുന്നതനുസരിച്ച് ഉപാസിക്കുന്നു. അവിടെ മുക്തിസാധനഭൂതമായ വിദ്യ എന്ന് പറയുന്നത് സമ്യക്ജ്ഞാനം. ആ സമ്യക്ജ്ഞാനവും ഉപാസനയും തമ്മിൽ വ്യത്യാസമാണ്. അപ്പോൾ അവിടെയും ഈശ്വരന്റെ സ്വരൂപത്തെ ശ്രുതി വെളിപ്പെടുത്തിയ രീതിയിൽ അറിഞ്ഞിട്ട് അതിനെ ധ്യാനിക്കുകയാണ്. അവിടെ ഇവിടെയും ബ്രഹ്മത്തെ ധ്യാനിക്കും, പക്ഷെ സമ്യക്ജ്ഞാനത്തെ സംബന്ധിച്ച് അവിടെ ഗുണങ്ങളൊന്നുമില്ല. സ്വരൂപത്തെ, കേവല സ്വരൂപത്തെയാണ് ധ്യാനിക്കുന്നത്. അത് രണ്ട് സ്ഥലത്ത് നിർദ്ദേശിക്കുന്നൊരു പോലെ അവിടുത്തെ സച്ചിദാനന്ദം, വിജ്ഞാനമാനന്ദം, സത്യം ജ്ഞാനമാനന്ദം ഇങ്ങനെയൊക്കെ നിർദ്ദേശിക്കുമ്പോൾ അതെല്ലാം ബ്രഹ്മത്തിന്റെ വിശേഷണങ്ങളായിട്ടുള്ള, അതൊക്കെ ബ്രഹ്മസ്വരൂപം എന്നുള്ളതാണ്. പരസ്പരം ഭേദമില്ലാത്ത സ്വരൂപം. സ്വരൂപം എന്ന് പറയുമ്പോൾ ഇവിടെ ഭേദമില്ല. ഗുണങ്ങളെ നിർദ്ദേശിക്കുമ്പോൾ അങ്ങനെയല്ല, പരസ്പരം ഭേദമുണ്ട്. അതുകൊണ്ടാണ് ഒരു സ്ഥലത്ത് ആനന്ദരൂപത്തിൽ ഉപാസിക്കുമ്പോൾ വേറൊരു സ്ഥലത്ത് സത്യ സങ്കല്പനായി ഉപാസിക്കും. ഒരിടത്ത് സർവകർത്താവായി, സർവഗന്ധമായി, സർവരസമായി, ഇങ്ങനെ നാനാ ഗുണങ്ങളോടുകൂടി വേറെ വേറെ സ്ഥലങ്ങളിൽ ഉപാസിക്കുമ്പോൾ അവിടെയെല്ലാം ഭേദമുണ്ട്. ഗുണവിശിഷ്ടം, ഗുണവിശിഷ്ടൻ എന്ന് പറയുന്നു. അപ്പോൾ ഗുണവൈശിഷ്ട്യം കൊണ്ടെന്ത് വരുന്നു? ഉപാസ്യമായിരിക്കുന്ന ഈശ്വരനിലും ഭേദം വരുന്നു. പക്ഷേ സംവിജ്ഞാനത്തിൽ അങ്ങനെ ഭേദമില്ല. തത്വത്തെ ഗ്രഹിക്കുന്നു, അവിടെ സത്യം, ജ്ഞാനം, അനന്തം ഇതൊന്നും ഗുണമായിട്ടല്ല നിർദ്ദേശിച്ചിരിക്കുന്നത്, കേവല സ്വരൂപമായിട്ടാണ്. അതുകൊണ്ട് തന്നെ അവയ്ക്ക് ഭേദമില്ല. ഭേദം വന്നു കഴിഞ്ഞാൽ ഗുണങ്ങളാവും, ഭേദമില്ലെങ്കിൽ സ്വരൂപമായി. രണ്ടും തമ്മിലുള്ള വ്യത്യാസം, ഒരിടത്ത് ശ്രുതി എങ്ങനെയാണോ നിർദ്ദേശിച്ചിരിക്കുന്നത് അതിൽ ഒരു ഭേദവും വരുത്താതെ അതേ രീതിയിൽ തന്നെ നിരന്തരം ധ്യാനിക്കുക. കുറച്ച് സമ്യജ്ഞാനം എന്ന് പറയുമ്പോൾ അത് അറിയുക എന്ന. അവിടെ ധ്യാനം എന്ന് പറയുന്നത് അറിവിൻ്റെ ഉപായമായിട്ട്, കാരണം ഏതിനായാലും ഏകാഗ്രത കൂടാതെ സാധിക്കത്തില്ല. അറിവിന് ഏകാഗ്രത വേണം, ഉപാസനയ്ക്കും ഏകാഗ്രത വേണം. ഏകാഗ്രത ഇല്ലാത്തവൻ്റെ മനസ്സ് ഉപാസനയെ തുടരത്തില്ല. അതുകൊണ്ട് അവിടെ മനസ്സ് വേറെ എവിടെയെങ്കിലും പോകും. ശ്രുതി ബ്രഹ്മത്തെ എങ്ങനെയൊക്കെ വർണ്ണിച്ചാലും ശരി, അതിൽ മനസ്സ് നിൽക്കണ്ടേ? അപ്പോൾ മനസ്സ് എവിടെയെങ്കിലും ഓടിയണം. ഉപാസന അസാധ്യമായി തീരും. മനസ്സിനെ ബലമായി ഉപാസ്യമായ തത്വത്തിൽ നിർത്തണം. അപ്പോൾ അവിടെ ഏകാഗ്രത ആവശ്യമാണ്. പിന്നെ തത്വമാണെങ്കിലോ, തത്വമാണെങ്കിൽ സമയജ്ഞാനമാണെങ്കിലോ, സമയജ്ഞാനം എന്ന് പറയുന്നതിന് എന്താണ്? തത്വത്തിൻ്റെ വെളിപ്പെടലാണ്. ഏകാഗ്രതയില്ലാത്ത മനസ്സിലൊരിക്കണം അത് പ്രകാശിക്കത്തില്ല, ബോധമുണ്ടാകത്തില്ല. അതുകൊണ്ടാണ് ഭാഷകാരം പറയുന്നത് പല സ്ഥലത്തും എന്താണ്, പ്രാകൃതമായ മനസ്സിൽ, അസംസ്കൃതമായ മനസ്സിൽ ഒരിക്കലും ഈ ബോധമുണ്ടാകത്തില്ല. അപ്പോൾ മനസ്സിൻ്റെ സംസ്കാരം, അതിനുവേണ്ടി അവിടെയും ധ്യാനം അവിടെയും ആവശ്യമാണ്. മനസ്സിൻ്റെ ഏകാഗ്രതയ്ക്ക് വേണ്ടി, ഏകാഗ്രത തന്നെയാണ് ധ്യാനം എന്ന് പറയുന്നത്. രണ്ടിടത്തും അത് ആവശ്യമാണ്. പക്ഷേ അത് രണ്ടു തരത്തിലാണ് പ്രയോജനപ്പെടുന്നത്. അപ്പോൾ സഗുണവിദ്യയിൽ മുഖ്യം ധ്യാനത്തിനാണ്. നിരന്തരം അതിനെ സജാതീയ പ്രത്യയ പ്രവാഹം, നിരന്തരം അതിൽ തന്നെ മനസ്സ് മുഴുകിയിരിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും ഫലം മരണശേഷമായിരിക്കും, ശരീരനാശത്തിന് ശേഷമായിരിക്കും. ഫലം അനുഭവിക്കുന്ന പല ലോകങ്ങളിലായിരിക്കും, ബ്രഹ്മലോകത്ത് പോവുക. ഇതൊക്കെയാണ് വേദം നിർദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ എല്ലാം അഭ്യാസങ്ങൾ കൊണ്ടാണ് സാധിക്കുന്നത്. അതാണ് ഉപാസനയുടെ സവിശേഷത. അതുകൊണ്ട് തന്നെ അവിടെ ഏത് തരത്തിലാണോ ഉപാസന വിധിച്ചിരിക്കുന്നത്, ആ വിധിച്ചത് അങ്ങനെ തന്നെ അനുഷ്ഠിക്കും. അത് മാറ്റാൻ അവകാശമില്ല. ഏത് തരത്തിലാണോ പിന്നെ അത് അനുഷ്ഠിക്കുന്നത്, അതനുസരിച്ച് ശ്രുതിയിൽ എന്ത് ഫലമാണോ നിർദ്ദേശിച്ചിരിക്കുന്നത് ആ ഫലം, അപ്പോൾ വിധികളിൽ വ്യത്യാസം, അനുഷ്ഠാനത്തിൽ വ്യത്യാസം, ഫലത്തിലെ ഭേദം, അതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ സഗുണാസത്വ വിദ്യാസു, സഗുണവിദ്യകളിൽ ഈശ്വരനെ ഗുണങ്ങളോടുകൂടി ഉപാസിക്കാൻ, ധ്യാനിക്കാൻ നിർദ്ദേശിക്കുന്ന ശ്രുതിയിൽ നിന്ന് ഉണ്ടാകുന്ന ജ്ഞാനം, അതാണ് സഗുണവിദ്യ. ശ്രുതി ശ്രവിക്കുമ്പോൾ ഒരാൾക്ക് ജ്ഞാനം ഉണ്ടാകുന്നു. ഇന്ന തരത്തിലാണ് ഉപാസിക്കേണ്ടത്. മനോമയ, പ്രാണശരീര, ഇങ്ങനെയൊക്കെ ഉപാസിക്കാൻ പറയുന്നു. മനോമയനായും പ്രാണശരീരനായും ഛന്ദോഗ്യത്തിലാണ്. സർവം ഖല്ലിതം ബ്രഹ്മ തജ്ജലാനിധി ശാന്തോപാസീത. അത് കഴിഞ്ഞിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ പ്രപഞ്ചം ബ്രഹ്മേവ ഇതം ജഗത്, ഈ ജഗത്ത് ബ്രഹ്മം തന്നെയാണ് എന്ന് ഉപാസിക്കാനാണ് അവിടെ പറയുന്നത്. അത് തത്വം തന്നെ. കാരണം ജഗത്തിന് കാരണമായിരിക്കുന്നു ബ്രഹ്മമാണ്. ആ ബ്രഹ്മത്തിൽ നിന്നുണ്ടായ ജഗത്ത് ബ്രഹ്മം തന്നെ. അവിടെ ഭാഷ്യത്തിൽ ഭാഷകാരൻ അതൊക്കെ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ജഗത്തിനെ ബ്രഹ്മമായി തന്നെ ഉപാസിക്കുക, തജ്ജത്വ തദനത്വ തല്ലത്വ തജ്ജലാൻ, അതിൽ നിന്നുണ്ടായി, അതിൽ നിലനിൽക്കുന്നു, അതിൽ വിലയിക്കുന്നു. അപ്പോൾ അത് തന്നെയാണ്, അത് പ്രാപഞ്ചികമായ ഒരു തത്വം. അതാണ് ഒരു വസ്തുവിൽ നിന്ന് മറ്റൊന്നുണ്ടായി, അതിൽ നിലനിന്ന്, അതിൽ തന്നെ വിലയിക്കുകയാണെങ്കിൽ രണ്ട് അവിടെയില്ല. മൃത്തിൽ നിന്ന് മൺപാത്രം ഉണ്ടായി, അതിൽ നിലനിന്ന്, അതിൽ വിലയിച്ചാൽ മൃത്ത് തന്നെ. ഇതേ ന്യായമനുസരിച്ച് ജഗത്ത് ബ്രഹ്മം തന്നെ. അങ്ങനെ ഉപാസിക്കുക എന്ന് പറയും. അതിനെ തുടർന്നാണ് ഈ ഭാഗങ്ങളെല്ലാം വരുന്നത്. മനോമയനായും പ്രാണശരീരനായും എല്ലാം ബ്രഹ്മത്തെ ഉപാസിക്കുക എന്ന് പറയുന്നു. ഇതൊരു ഭാഗത്ത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. നിത്യാധ്യാസം, വിദ്യാസം, ഇങ്ങനെയുള്ള വിദ്യകളിൽ ഗുണ ആവാപ ഉദ്വാപ വശാ ഭേദോപത്വവും, ഇവിടെ പറഞ്ഞല്ലോ ഗുണഭേദം കൊണ്ട് വിദ്യയിലും ഭേദം വന്നു. ഒരേ തരത്തിലുള്ള നിർദ്ദേശിച്ചത്, അതുകൊണ്ട് തന്നെ ശ്രോതാവിന് ഉണ്ടാകുന്ന ജ്ഞാനത്തിലും ഭേദം വരുന്നു. അതാണ് ഗുണ അവാപ ഉദ്വാപ വശാദ് ഭേദോപത്വ സത്യം ഉപപദ്യത. വിദ്യയിൽ ഭേദം വന്നു. യഥാസ്വം ഫലഭേദ നിയമം, വിദ്യ എങ്ങനെയോ അങ്ങനെ, വിദ്യക്കനുസരിച്ച്. ഫലഭേദ നിയമം, ഇവിടെ ഫലഭേദ നിയമം വരുന്നു. കർമ്മഫലവും വീണ്ടും പറയുന്നു, കർമ്മഫലത്തെ പോലെ തന്നെ. കർമ്മം, വിദ്യ, സംയജ്ഞ, മൂന്നിനിവിടെ വേർതിരിച്ച് കാണിക്കുകയാണ്. അതിൽ വിദ്യ എന്നുള്ള ശബ്ദം ഭ്രമത്തെ ഉണ്ടാകുന്നുണ്ട്. പൊതുവെ കർമ്മവും ജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസമേ അറിയാവൂ. അതിനിടയ്ക്ക് വിദ്യ എന്ന് പറയുന്ന ഒന്നുകൂടെ ഉണ്ട്, അതുകൂടെ വ്യക്തമാക്കുകയാണ്. അപ്പോൾ വിദ്യയും സമയജ്ഞാനത്തെയും ഒരേ പേരിൽ പറഞ്ഞാലും രണ്ടായിട്ട് തന്നെ ഗ്രഹിക്കും. ലോകത്ത് പ്രചാരത്തിലിരിക്കുന്നത് പലപ്പോഴും വിദ്യയാണ്, ഉപാസനയാണ്, ജ്ഞാനമെന്നുള്ള നിലയ്ക്ക് പ്രചാരത്തിലിരിക്കുന്നു. തഥാച ലിംഗദർശനം തം യഥാ യഥാ ഉപാസതേ തദേവ ഭവതി. ഇതും ശ്രുതിയിലും സ്മൃതിയിലും എല്ലാം പറയുന്നുണ്ട്. എവിടെയാണെന്ന് ഇവിടെ വ്യക്തമല്ല. എങ്ങനെ ഉപാസിക്കുന്നു അങ്ങനെ തന്നെ ആയിത്തീരുന്നു. ഒരു ഉപാസന എങ്ങനെയാണോ അതനുസരിച്ച് ഫലം ഉണ്ടാകുന്നു എന്നർത്ഥം. അവിടെയും ഉപാസനാ ഭേദം കൊണ്ട് ഫലഭേദ നിയമം അതിനെ കാണിക്കുകയാണ്. യഥാ ഉപാസതേ തദൈവ ഭവതി. കാര്യം ഗീതയിലും മറ്റും പറയുന്നുണ്ട്, സ്മൃതികളിൽ പറയുന്നുണ്ട്, പുരാണങ്ങളിൽ പറയുന്നുണ്ട്, എല്ലാം ഈ കാര്യം ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷെ അതൊന്നുമല്ല വിദ്യ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഭാഷ്യകാരൻ ഇതിനെ പ്രത്യേകം എടുത്തു പറയുന്നത്. നൈവ നിർഗുണായാം വിദ്യായാം ഗുണാഭാവം. പക്ഷെ ഇങ്ങനെയല്ല നിർഗുണ വിദ്യയിൽ. ഗുണരഹിതമായി തത്വത്തെ നിർദ്ദേശിക്കുമ്പോൾ അത് ബോധിച്ചാൽ മതി, അതിനെ പിന്നെ ഉപാസിക്കേണ്ട കാര്യമുണ്ട്. മറ്റുള്ള എല്ലാ കാര്യങ്ങളും ബോധത്തിന് സഹായിക്കുമെങ്കിൽ കൊള്ളാം. ഉപാസന ഉൾപ്പെടെയുള്ള കാര്യം ബോധത്തിന് സഹായിച്ചില്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല. അതുകൊണ്ട് നൈവം നിർഗുണായാം വിദ്യായാം അവിടെ ഗുണാഭാവ, അവിടെ ഗുണമില്ല. അപ്പോൾ ഇവിടെ ഈ അധികാരത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് മുക്തിയിൽ ഭേദമുണ്ടോ എന്നുള്ളതാണ്. വിദ്യാഭേദം പലയിടത്തും കാണുന്നുണ്ട്. അപ്പം മുക്തിയിലും ഭേദം വരേണ്ടല്ലേ എന്ന സംശയം അവിടെ ഭാഷകാരൻ വ്യക്തമാക്കുകയാണ്. ആ വിദ്യയല്ല ഇവിടെ വിദ്യ എന്ന് പറയുന്നത്, മുക്തിക്ക് കാരണമായിരിക്കുന്ന വിദ്യ. വിദ്യാഭേദം വരാം, ഉപാസനാഭേദമാണ്, അതിന് ഫലഭേദവും വരാം. താൻ ഇവിടെ പറയുന്നത് വിദ്യ എന്ന് പറയുന്ന ജ്ഞാനമാണ്, അതിന് ഭേദമില്ല. ഈ കാര്യമാണ്, ജ്ഞാനത്തിൽ ഒരു ഭേദമില്ല പറയുന്നു. ഭേദമുണ്ടാകാം, അത് മുമ്പ് പറഞ്ഞു. ചിരാചര ഉത്പത്തി, പിന്നെ ജ്ഞാനത്തിന് പ്രയോജനമെന്നേ ഉള്ളൂ. അറിവില്ലായ്മേ നിൽക്കുക, ഇവിടെ പറയും. വായുവാദി പ്രതിബന്ധ ദീപോത്പത്തി വിളമ്പ വ്യുത്പന്നേ തമോ നിവൃത്തി വിളമ്പ ദർശന സതിജ്ഞാനെ തഥജ്ഞാന നിവൃത്തം വിളമ്പ. അത് സംഭവിക്കും. ദീപം ജ്വലിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നനഞ്ഞിരുന്നാൽ ജ്വലിക്കത്തില്ല, കാറ്റ് വീശിക്കൊണ്ടിരുന്നാൽ പ്രയാസമാണ്. പക്ഷേ ആ ശ്രമത്തിനിടയിൽ ദീപ ജ്വലനത്തിന് വിളംബം നേരിടാം, പെട്ടെന്ന് കൊണ്ട് ജ്വലിപ്പിക്കാൻ കഴിയുന്നെന്ന് വരും. അപ്പം അവിടെയും സാധനകൾ ആവശ്യമാണ്, അതിന് ജ്ഞാന സാധനകളെന്ന് പറയും. പലതും ആവശ്യമാണ്. കാറ്റുണ്ടെങ്കിൽ അവിടെ കാറ്റിൻ്റെ പ്രതിബന്ധത്തെ സൃഷ്ടിക്കുന്നു, ഈർപ്പമുണ്ടെങ്കിൽ അതിനെ ഉണക്കണം, ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും. ജ്ഞാനത്തിന് സാധന ആവശ്യമാണ്. പക്ഷെ ജ്ഞാന ഉത്പത്തിയിൽ പിന്നെ വിളംബമില്ല. എന്തിന്? എന്തിന് വിളംബം ആവശ്യമില്ല? അതുപോലെ ദീപം ജ്വലിച്ചു കഴിഞ്ഞാൽ പിന്നെ വിളംബം ആവശ്യമില്ല. എന്തിനാണ്? അന്ധകാരം നശിക്കുന്നു. ദീപം ജ്വലിക്കുക, പ്രകാശം ഉണ്ടാകുക, പിന്നെ ഇരൾ പോകാൻ കുറച്ച് കാത്തിരിക്കുക, അതിൻ്റെ ആവശ്യം വരുന്നു. അപ്പം ഇരുൾ പോയില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ദീപം ജ്വലിച്ചിട്ടില്ല, പ്രകാശം ഉണ്ടായിട്ടില്ല. അപ്പൊ തത്വത്തെ എങ്ങനെയൊക്കെ വെളിപ്പെടുത്തിയാലും ശരി, ശ്രുതി. പക്ഷെ ശ്രോതാവിന് ബോധമുണ്ടായില്ലെങ്കിൽ അത് ഗുരു വെളിപ്പെടുത്തിയാലും ശരി, ശ്രുതി വെളിപ്പെടുത്തിയാലും ശരി, ശ്രോതാവിന് ബോധം ഉണ്ടായില്ലെങ്കിൽ ഫലമില്ല, നല്ല ഫലമുണ്ടാകുന്നില്ല. അപ്പോ തത്വം എങ്ങനെയോ അതുപോലെ യഥാസ്തു, അതെങ്ങനെയാണോ അങ്ങനെയാണോ വെളിപ്പെടുത്തുന്നത് ശ്രുതി. അതിൻ്റെ പൂർണ്ണതയിൽ ഒരു ന്യൂനതയില്ലാതെ അത് നിത്യ ശുദ്ധ ബുദ്ധ സ്വരൂപമാണ്, സച്ചിദാനന്ദ സ്വരൂപമാണ്. ഇങ്ങനെയൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് വെളിപ്പെടുത്തിയാലും കേൾക്കുന്നവന് ബോധമുണ്ടായില്ല. അവൻ്റെ ഉള്ളിലുള്ള അവിവേകം മാറത്തില്ല, അജ്ഞാനം മാറുന്നില്ല. അപ്പോ ബോധമുണ്ടാകുക ഉള്ളിൽ, അജ്ഞാനം മാറുക, ഇതിനെ ആശ്രയിച്ചിട്ടാണ് മുക്തി. അല്ലാതെ മുക്തി സാധ്യമല്ല. ശരി, അത് സച്ചിദാനന്ദ സ്വരൂപമാണ്, നിത്യമുക്തമാണ്. അതൊക്കെ സത്യമാണ്, പരമാർത്ഥമാണ്. തത്വം അങ്ങനെയാണെങ്കിലും ജ്ഞാനം കൂടിയേ തീരൂ. എന്തുകൊണ്ട്? നിത്യമുക്തമാണെങ്കിലും ജ്ഞാനം കൂടിയേ തീരൂ. എന്തുകൊണ്ടാണ്? അജ്ഞാനം മാറിയില്ലെങ്കിലും മാറിയാലും നിത്യമുക്തമാണ്. അജ്ഞാനം മാറിയില്ലെങ്കിൽ മുക്തമല്ലേ? മാറിയാലും മാറിയില്ലെങ്കിലും മുക്തമല്ലേ? അത് പറഞ്ഞല്ലോ, സ്വരൂപസ്ഥിതിയാണ് ബ്രഹ്മമെന്ന് പറയുന്നത്. എപ്പോഴും എവിടെ സ്ഥിതി ചെയ്യുന്നു? സ്വരൂപത്തിൽ. പിന്നെ അവിടെ ജ്ഞാനത്തിൻ്റെ ആവശ്യമുണ്ടോ? സ്വരൂപസ്ഥിതിക്ക് ജ്ഞാനം വേണം, മുക്തിക്ക് ജ്ഞാനം വേണം. മുക്തിക്ക് ആവശ്യമില്ല. എന്തുകൊണ്ട്? മുക്തി എന്ന് പറയുന്നത് പറഞ്ഞല്ലോ, ബ്രഹ്മയേവ മുക്തി. പിന്നെ ജ്ഞാനത്തിൻ്റെ ആവശ്യം എന്താ? ഏ, ബ്രഹ്മം മാറിയാലും മാറിയില്ലെങ്കിലും മുക്തമെന്നല്ലേ പറഞ്ഞത്? ഏ, ബ്രഹ്മം മാറുകയെന്നല്ല പറഞ്ഞത്, ബ്രഹ്മയിവ വായിച്ച് മറന്നുപോയോ? നേരത്തെ പറഞ്ഞു മുക്തി എന്ന് പറയുന്നത് ബ്രഹ്മമാണ്, മറന്നുപോയോ? ബ്രഹ്മം മാറിയില്ലെങ്കിലും ബ്രഹ്മം മാറിയാലും മുക്തി ബ്രഹ്മം തന്നെ. അപ്പം ബ്രഹ്മം മാറാത്തപ്പോഴും എന്തുണ്ട്? ബ്രഹ്മമുണ്ടോ? ബ്രഹ്മം മാറിയാലും ഉണ്ടാ? പിന്നെന്താ മുക്തി എപ്പോഴും ഉള്ളതല്ലേ? നിത്യസിദ്ധമെന്നല്ലേ പറയുന്നു? പിന്നെന്തിനാ ജ്ഞാനത്തിന്റെ ആവശ്യം? അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും എന്താണോ നിത്യസിദ്ധമായ വസ്തു, അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അതിന് മാറ്റമൊന്നുമില്ല, അതാണ് മുക്തി എന്നാ പറയുന്നു. നിങ്ങൾ നേടിയെടുക്കുന്ന ഒന്നല്ല, സാധ്യമായ ഒന്നല്ല മുക്തി. അങ്ങനെയാണെങ്കിൽ ശരിയാണ്, ബ്രഹ്മം മാറുന്നു, മുക്തിയെ സിദ്ധിക്കുന്നു, സിദ്ധമാണ്, നിത്യസിദ്ധം. ഇന്നലെ ഇന്നും നാളെയെല്ലാം ഉണ്ട്. പിന്നെ എന്തിനാ നമ്മുടെ ജ്ഞാനത്തിന്റെ ആവശ്യം? എന്താ അന്ധകരണത്തിലായാലും ശരി, ബ്രഹ്മത്തിലായാലും ശരി, അത് മാറിയാലും മാറിയില്ലെങ്കിലും ബ്രഹ്മം മുക്തമല്ലേ? മുക്തി പ്രയോജനമല്ലെന്നല്ലേ പറയുന്നത്? പ്രയോജനം എന്ന് പറയുന്നത് എന്താണ്? ഫലം. പ്രയോജനം എന്ന് പറയുന്നത് ഫലമാണ്, മുക്തി ഫലമല്ല. പിന്നെ പ്രയോജനമില്ലെന്നിങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം? അത് ഉപാസന അല്ലേ പറയുന്നത്? കർമ്മഫലവത്, കർമ്മഫലം പോലെ ഒരു ഫലമല്ല, ഉപാസന ഫലം പോലെ ഒരു ഫലമല്ല. ഫലത്തെയാണ് പ്രയോജനം എന്ന് പറയുന്നത്. മുക്തി പ്രയോജനമല്ല, സ്വരൂപമാണ്, സിദ്ധമാണ്. പിന്നെന്താ ജ്ഞാനത്തിന്റെ ആവശ്യം എന്ന് ചോദിച്ചു? ദുഃഖനിവൃത്തി സ്വരൂപം എന്നാ പറയും. വീണ്ടും അത് തന്നെ പറയുന്നു, ദുഃഖനിവൃത്തി എന്ന് പറയുന്നത് ബ്രഹ്മസ്വരൂപം എന്നാ പറയുന്നത്. അല്ലാതെ ബ്രഹ്മം അതിൽ നേരത്തെ പറഞ്ഞല്ലോ, അന്നത്തു മുക്തു കശ്ചിത് അതിശയ സംഭവോ അസ്തി. മുക്തിയിൽ എന്തെങ്കിലും ഒരു വിശേഷത സംഭവിക്കുന്നില്ല, ദുഃഖനിവൃത്തി എന്നോ ഒന്നും സംഭവിക്കുന്നില്ല. പിന്നെ ഇവിടെ വ്യക്തമായി പറഞ്ഞു മുക്തിയവസ്ഥ എന്താണ്, ബ്രഹ്മയോഹി മുക്തിയവസ്ഥ. അതിനപ്പുറം എന്ത് പറയാൻ, ബ്രഹ്മം തന്നെയാണ് മുക്തിയവസ്ഥ. പിന്നെ ഇനി എന്താ അതിനെ കുറിച്ച് പറയാനുള്ളൂ, അതിന്റെ പരമാവധി അതാണ്. വീണ്ടും നിങ്ങൾ ജ്ഞാനത്തിന് വേണ്ടി എന്തിന് ശ്രമിക്കുന്നു? ഞാനും പിന്നെ എന്ത് ചെയ്യാനും, ജ്ഞാനം ജ്ഞാനമാണ് പറയുന്നത്. ജ്ഞാനം ജ്ഞാനം അതായത് ശ്രുതി ബോധിപ്പിക്കുന്ന ജ്ഞാനം, അതിന് ഇവിടെ ശബ്ദരൂപത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതെന്താ, അല്ല വേറെ വല്ല വഴിയുണ്ടോ? അങ്ങനെ പിന്നെന്ന് പറഞ്ഞു ശ്രുതി വെളിപ്പെടുത്തി, ശ്രുതി വെളിപ്പെടുത്തിയ ജ്ഞാനത്തെ കുറിച്ചാണ് ചോദിക്കുന്നത്. അതിന്റെ ആവശ്യം എന്താണ്? ശ്രുതി വെളിപ്പെടുത്തിയ ജ്ഞാനം, വെളിപ്പെടുത്തിയെന്ന് വെച്ചാൽ അത് ആരെങ്കിലും ശ്രുതി വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്, ശബ്ദരൂപത്തിൽ വരണ്ടേ, ആരെങ്കിലും ബോധിക്കണ്ടേ? അപ്പോൾ ഒരാളുടെ ബോധത്തെയാണ് ജ്ഞാനമെന്ന് പറയുന്നത്. ശ്രുതി വെളിപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ഒരാൾ കേൾക്കാത്തിടത്തോളം കാലം എന്താ വെളിപാട്? അയാൾക്ക് ബോധമുണ്ടാവണം. ബോധമുണ്ടാകുമ്പോൾ അയാളുടെ ബോധം ഇങ്ങനെയാണ്, എന്താണ് അത്? ബ്രഹ്മൈവ മുക്തിവസ്ഥ. പിന്നെ ബോധത്തിന്റെ ആവശ്യം എന്താ ചോദിക്കുന്നു. അതാണെങ്കിൽ ബോധം എവിടെ എന്തിനു ഉപകാരപ്പെട്ടു എന്നാ ചോദിക്കുന്നു. അത് പറയൂ, അജ്ഞാനത്തെ നശിപ്പിക്കുകയാണ്. അജ്ഞാനം നശിച്ചില്ലെങ്കിലും നശിച്ചാലും ബ്രഹ്മത്തിന് മാറ്റമൊന്നുമില്ലല്ലോ. അതുപോലെ മുക്തി നിത്യസിദ്ധമാണെന്നും പറയുന്നു. നിരുപാധികമായ തത്വമാണ് പറയുന്നത് ബ്രഹ്മൈവ എന്ന് പറയുന്നു. സ്വാഭാവികം എന്താ, ഉപാധികളെല്ലാം നിഷേധിച്ചിട്ടാണ് പറയുന്നു. എന്താണ് ഇതിന്റെ ആവശ്യം എന്നുള്ളതിന് സമാനം പറയുന്നവർക്ക് തന്നെ ബോധ്യപ്പെടുന്നുണ്ടോ? പലപ്പോഴും നമ്മളങ്ങനെയാണ്, നമുക്ക് ബോധ്യപ്പെടാത്ത ഒരു കാര്യവും കേൾക്കുന്നവനെ ബോധ്യപ്പെടുത്താൻ സാധിച്ചാ വിജയിച്ച്. അല്ലേ, നമുക്ക് ബോധ്യപ്പെടണമെന്നില്ല, നമ്മുടെ ഉള്ളിൽ ഏതെങ്കിലും ഒരു കോണത ഇരിക്കും സംശയം. പക്ഷെ മുമ്പിരിക്കുന്നവനെ ബോധ്യപ്പെടുത്തിയാൽ മതി, വിജയിച്ച് അവന് സമാനമായാൽ മതി. അവന് സമാനമായിട്ട് എഴുന്നേറ്റ് പോയി കഴിഞ്ഞാൽ ശരി, പിന്നെ ചിന്തിച്ച് സമാനം കണ്ടെത്തിയാൽ മതി, ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിലില്ല. പിന്നെ ചോദ്യം ചോദിക്കുന്നവനും ഈ ചോദ്യങ്ങളൊക്കെ തൽക്കാലത്തേക്ക് വിശപ്പും ദാഹവും പോലെയാണ്. എന്തെങ്കിലും സമാധാനം കിട്ടിക്കഴിഞ്ഞാൽ അവൻ അതിന് തൃപ്തനാകും. അത് തന്റെ ചോദ്യത്തിന് സമാധാനമാണോ എന്നും അവൻ ചിന്തിക്കത്തില്ല. നമ്മുടെ ശരീരത്തിന് പറ്റിയാണോ എന്ന് ചിന്തിക്കാതെ തിന്നിയും കുടിക്കുകയും ചെയ്യും പോലെയാണ്, സംശയവും സമാധാനവും. അവനെഴുന്നേറ്റ് പോക്കോളും. പിന്നെ അവൻ വളരെ സൗകര്യപൂർവ്വം തന്നെ ഈ പറഞ്ഞ സമാധാനവും മറക്കും, ചോദ്യവും മറക്കും, രണ്ടും അവൻ്റെ ഈ കാണത്തില്ല. ഇതൊക്കെ താത്കാലികമാണ്. അതുകൊണ്ട് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി രക്ഷപ്പെടാൻ പറ്റത്തില്ല. സ്വയം ബോധ്യപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്. എന്തെങ്കിലും പറഞ്ഞിട്ട് ശരി, രക്ഷപ്പെട്ടാൽ ശരിയാവത്തില്ല. നിത്യസിദ്ധമാണ്, നിത്യമുക്തമാണ് എങ്കിൽ പിന്നെ ജ്ഞാനത്തിന്റെ ആവശ്യം എന്തെന്നുള്ളതാണ്. പിന്നീടല്ല, എപ്പോഴായാലും. പിന്നീടിന്റെ കാര്യം ഇവിടെ പറഞ്ഞല്ലോ. എപ്പോഴെങ്കിലും ഞാൻ അതിന്റെ ആവശ്യമുള്ളൂ എന്നാണ്. പിന്നീട് എന്തോന്നു? ചത്തതിന് ശേഷം. ബോധ്യപ്പെടുക, അതാണ് ജ്ഞാനം. അതിന്റെ ആവശ്യം എന്തെന്നാ ചോദിക്കുന്നു. ജ്ഞാനത്തിന്റെ പ്രയോജനം എന്ത്? മുക്തി നിത്യസിദ്ധമായിരിക്കെ അത് ഒരു പ്രയോജനമേ പറയാൻ പറ്റും. എന്താണ്? ഭ്രാന്തിയെ മാറ്റത്തിന്. ഭ്രാന്തിയെ മാറിയാലും മാറിയില്ലെങ്കിലും മുക്തി ബ്രഹ്മസ്വരൂപമാണെങ്കിലും അത് സിദ്ധമാണ്. അതാണ് അതിന് സമാധാനം. ഈ ചോദ്യ സമാധാനം മനസ്സിലായെങ്കിൽ ഇനി സമാധാനം പറയാം. ഈ പറഞ്ഞത് അല്ലാതെ വേറെ എന്തെങ്കിലും സമാധാനമുണ്ടോ എന്നുള്ളതാണ്. 100 തവണ വേണമെങ്കിലും പറയാം, അതിന് കുഴപ്പമില്ല. മുക്തി എന്ന് പറയുന്നത് നിത്യസിദ്ധമാണ്, ബ്രഹ്മം തന്നെയാണ്. ജ്ഞാനത്തിന്റെ പ്രയോജനം എന്താണ്? ചോദ്യം വളരെ സിമ്പിളാണ്. ഇത്രയും മനസ്സിലായാൽ ഇനി അടുത്ത് പറയാം. മുക്തി നിത്യസിദ്ധം. മുക്തി നിത്യസിദ്ധമായ ബാക്കി ഞാൻ കേട്ടില്ല. മുക്തി നിത്യസിദ്ധമായിരിക്കെ ബന്ധനം അനുഭവിക്കുന്നു എന്നാണോ? ശരിയാണ്. മുക്തിസിദ്ധം നിത്യസിദ്ധമായിരിക്കെ ബന്ധനം അനുഭവിക്കുന്നു, അത് ശരിയാണ്. അതുകൊണ്ട് ബാക്കി അടുത്തു വരുന്നുണ്ട്. പറഞ്ഞത് ഉപദേശത്തിന്റെ ആവശ്യം എന്താണ്? ജ്ഞാനത്തിന്റെ ആവശ്യം എന്താണ്? ജ്ഞാനത്തിന്റെ ആവശ്യം എന്താണ്? നേരിട്ടുള്ള സമാധാനം ഇതാണ്: അജ്ഞാനത്തെ നശിപ്പിക്കുകയെന്നോ അല്ലെങ്കിൽ ബാധിക്കുകയെന്നോ പലതരത്തിലും പറയും അതിനു വേണ്ടിയിട്ടാണ്. പക്ഷെ അജ്ഞാനത്തെ നശിപ്പിച്ചാലും അജ്ഞാനം ബാധിതമായാലും ഇതെല്ലാം മുക്തിക്ക് വേണ്ടിയിട്ടല്ലേ. മുക്തി പൂർവസിദ്ധമാണെങ്കിൽ, മുക്തി ബ്രഹ്മസ്വരൂപമാണെങ്കിൽ അത് സദാസിദ്ധമായിരിക്കും. ജ്ഞാനം ഉണ്ടായാലും ശരി, ജ്ഞാനം ഉണ്ടായില്ലെങ്കിലും ശരി, അജ്ഞാനം നശിച്ചാലും ശരി, നശിച്ചില്ലെങ്കിലും ശരി, അത് സദാസിദ്ധമാണ്. കേവലം ബ്രഹ്മൈവ മുക്തിയവസ്ഥ എന്ന് പറഞ്ഞിരിക്കുന്നു. പശ്ചാത് അതിശയ സംഭവോ സ്വന്തം തന്നെ സംഭവിക്കുന്നില്ല എന്നെല്ലാം പറയുന്നിടത്ത് ജ്ഞാനത്തിന്റെ ആവശ്യം എന്താണ് എന്നുള്ള ബോധ്യപ്പെടാൻ ജ്ഞാനമല്ല, ബോധ്യപ്പെടൽ തന്നെ ജ്ഞാനം. ബോധ്യപ്പെടുക എന്നുള്ളതാണ് ജ്ഞാനം. ജ്ഞാനം പിന്നെ ബോധ്യപ്പെടൽ, അങ്ങനെ രണ്ടില്ല. സാധാരണ നമ്മൾ ഭാഷയിൽ അങ്ങനെയൊക്കെ പറയുമെങ്കിലും പ്രയോഗത്തിൽ അങ്ങനെയൊക്കെ പറയുമെങ്കിലും ബോധ്യപ്പെടുക അതാണ് ജ്ഞാനം. ബോധ്യപ്പെടലാണ് ജ്ഞാനം. ജ്ഞാനത്തിന് മറ്റൊരു ശബ്ദം പ്രയോഗിക്കുന്നു, ബോധ്യപ്പെടുന്നു. രണ്ടുമൊന്നാണ്. അറിവെന്നും പറയാം. ബോധ്യപ്പെടുന്നതിനല്ലേ അറിവെന്ന് പറയുന്നു. ബോധ്യപ്പെടലെന്ന് പറയുന്ന ഒരു പ്രകൃതിയെ ഉള്ളിൽ സംഭവിക്കുമ്പോൾ അതിന് അറിവെന്ന് പറയുന്നു. രണ്ടുമൊന്ന് തന്നെ, ജ്ഞാനമൊന്നോ അറിവൊന്നോ ബോധമൊന്നോ എല്ലാം പറയും. അപ്പൊ അവിടെ തത്വം നിത്യശുദ്ധമാണ്, അതിന് വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ഇവിടെ പല കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് ജ്ഞാനം ആവശ്യമായി വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി വരുന്നത് ആ തത്വം എന്ന് പറയുന്നത് തൻ്റെ സ്വരൂപമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തന്നെ നിന്ന് അന്യമായ ഏതെങ്കിലും ഒരു വസ്തുവിനെ അറിയുന്ന പോലെയല്ല ഇത്. തത്വസ്വരൂപം തന്നെയാണ്. തത്വസ്വരൂപമായിരുന്നിട്ടും ആ തത്വത്തെ ശ്രുതി എങ്ങനെയാണോ വെളിപ്പെടുത്തുന്നത് ആ രീതിയിൽ ബോധിക്കുന്നില്ല ആരും. എന്ന് പറഞ്ഞാൽ തത്വം അങ്ങനെ ആയിരിക്കെ അനുഭവം എന്ന് പറയുന്നത് ദേഹാത്മബുദ്ധി, സുഖി ദുഃഖി എന്നുള്ള അനുഭവം, ജന്മം മരണം ഇതിനെക്കുറിച്ചുള്ള അനുഭവം, സംസാര അനുഭവം, ഇത്തരം അനുഭവങ്ങൾ നിലനിൽക്കുന്നു. അപ്പോൾ മുക്തി നിത്യസിദ്ധം തന്നെയാണ്, പക്ഷേ നമ്മുടെ അനുഭവം എന്ന് പറയുന്നത് അതല്ല. പിന്നെ മുക്തി നിത്യസിദ്ധം എന്ന് പറയുന്നത് ശ്രുതി ബോധിപ്പിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ അനുഭവം ആരും ബോധിപ്പിച്ചതല്ല, ആരും ബോധിപ്പിക്കേണ്ട ആവശ്യം വന്നില്ല. പറഞ്ഞിട്ടുണ്ട് അഹംബോധം, അഹംബോധത്തെ ആരും ബോധിപ്പിക്കേണ്ടി വന്നില്ല. അത് സഹജമായി കാലം കൊണ്ട് രൂഢമൂലമായതാണ്. അപ്പോൾ എങ്ങനെയാണോ ബ്രഹ്മം നിത്യസിദ്ധമായിരിക്കുന്നത് മുക്തി രൂപത്തിൽ, അതുപോലെ ബോധമില്ലായ്മ, വിപരീത ബുദ്ധി ഇതെല്ലാം ജന്മസിദ്ധമായി തന്നെ ഇരിക്കുന്നു. നിത്യസിദ്ധം എന്ന് പറയാൻ പറ്റില്ല, കാരണം അങ്ങനെയാണെങ്കിൽ നശിക്കാൻ പാടില്ലല്ലോ. പക്ഷെ ജന്മസിദ്ധമായിരിക്കും എല്ലാവരിലും. അത് ബന്ധനമാണെന്നോ അല്ലെങ്കിൽ സംസാരമാണെന്നോ സാങ്കേതികമായി വിശദീകരിക്കുന്ന പോലെ ഒന്നും ഒരാൾ മനസ്സിലാക്കിയെന്ന് വരത്തില്ല. അതെങ്ങനെയാണ് ബന്ധനമാകുന്നത്, എങ്ങനെയാണ് സംസാരമാകുന്നതെന്ന് അദ്വൈതത്തിൽ വിശദീകരിക്കുന്ന രീതിയിൽ ഒരാൾ മനസ്സിലാക്കണമെന്നൊന്നുമില്ല. പക്ഷേ ദേഹാത്മബുദ്ധി മനസ്സിലാക്കും. അപ്പോ മുക്തി നിത്യസിദ്ധമാണെങ്കിലും അനുഭവമുണ്ട് സംസാരത്തിൻ്റെ, ദേഹാത്മ ബുദ്ധി പോലെയുള്ള അനുഭവങ്ങൾ, സുഖദുഃഖാദി അനുഭവങ്ങൾ, ജനന മരണ അനുഭവങ്ങളെല്ലാം ഉണ്ട്. പിന്നെ മുക്തി എന്ന് പറയുന്നതോ തന്നിൽ നിന്ന് അന്യമായ ഒന്നല്ല, തൻ്റെ സ്വരൂപം തന്നെയാണ്. അപ്പൊ തൻ്റെ സ്വരൂപം തന്നെ നിത്യമുക്തമായിരിക്കെ തന്നെ തന്നെയാണ് അറിയുന്നത് സംസാരിയായിട്ട്. ഇതൊരനുഭവമാണ്. ഇവിടെ അനുഭവമെന്നോ അറിവെന്നോ പറയുന്നതിന് വ്യത്യാസമില്ല. അനുഭവം കാരണം അതൊരു ജ്ഞാനമാണ്, തന്നെ തന്നെ സംബന്ധിക്കുന്ന ജ്ഞാനം. അപ്പോൾ നിത്യസിദ്ധമായിരുന്നിട്ടും തന്നിൽ ഈ ജ്ഞാനം നിലനിൽക്കുന്നു. സംസാര ബോധം ഇത് ഭ്രാന്തിയാണെന്ന് തിരിച്ചറിയുന്നില്ല, അല്ലെങ്കിൽ ഇത് ഭ്രാന്തിയാണോ സത്യമാണോ ഇങ്ങനെയുള്ള വിചാരങ്ങളൊന്നും വരുന്നില്ല. ഒരനുഭവത്തിൽ ജീവൻ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. മൊത്തത്തിൽ അവനെ പറയുന്ന സംസാരം, ജനന മരണങ്ങൾ, ഈ അനുഭവത്തിൽ അവൻ ചിന്തിക്കുന്നു, താൻ ജനിക്കുന്നു, മരിക്കുന്നു, വീണ്ടും ജനിക്കുന്നു എന്നോ, അല്ലെങ്കിൽ മുമ്പ് ജനിച്ചിരുന്നു എന്നോ, മരിച്ചെന്നോ, അങ്ങനെയൊക്കെ പലതരത്തിലും ചിന്തകൾ വരാം. ഉറപ്പുള്ളത് ഈ കാര്യം മാത്രം, എന്താ, ഞാൻ ജനിച്ചിരിക്കുന്നു, മരിക്കുന്നു, അപ്പൊ തന്റെ സ്വരൂപമായി തന്നെ മുക്തി സ്ഥിതി ചെയ്തിട്ടും ഇങ്ങനെ ഒരു അനുഭവം നിലനിൽക്കുന്നു. ഇവിടെയാണ് ശ്രുതി പറയുന്നത് ഈ അനുഭവം ശരിയല്ല. അപ്പൊ ആ അനുഭവത്തെ മറ്റൊരു അനുഭവം കൊണ്ട് നിരാകരിക്കുന്നു. ശരിയാണ്, മറ്റൊരു അനുഭവം കൊണ്ട് നിരാകരിച്ചില്ലെങ്കിലും നിത്യസിദ്ധം തന്നെയാണ്. ഇവനെന്തിനാ മറ്റൊരു അനുഭവത്തിന്റെ ആവശ്യം? തനിക്ക് താനിങ്ങനെ ബന്ധനത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ താൻ മുക്തിയെ ഗ്രഹിക്കണം. മുക്തി സ്വരൂപമായിരുന്നിട്ടും താനത് ഗ്രഹിക്കുന്നുണ്ടല്ലോ. അപ്പൊ തന്റെ ഗ്രഹണത്തിന് ശ്രുതിയുടെ ഉപദേശം ആവശ്യമുണ്ട്. ആ ഉപദേശത്തിൽ നിന്ന് തനിക്കുണ്ടാകുന്ന ആ ബോധം തന്റെ മുക്തിക്ക് ആവശ്യമാണ്. അത്തരത്തിലാണ് മുക്തി നിത്യസിദ്ധമായിരിക്കുമ്പോഴും അവിടെ ജ്ഞാനത്തിന്റെ ആവശ്യം വരുന്നത്. അതുകൊണ്ടാണ് ഈ ജ്ഞാനം കൊണ്ടുണ്ടാകുന്ന മുക്തി എന്ത് പറയുന്നു? എന്തു പറയുന്നു? ജീവൻ മുക്തി. അതാണ് അതിനു വേണ്ടിയിട്ടാണ് ജ്ഞാനത്തിന്റെ ആവശ്യം. ജീവൻ മുക്തിക്ക് വേണ്ടിയിട്ടാണ്. അതെന്താ? അതും ശ്രുതി തന്നെ പറയുന്നു ജീവൻ മുക്തിയെ കുറിച്ച്. നിത്യസിദ്ധമായ മുക്തി എന്ന് പറയുന്നത് പറഞ്ഞല്ലോ, ജ്ഞാനം ഉണ്ടായാലും ഇല്ലെങ്കിലും അജ്ഞാനം നശിച്ചാലും നശിച്ചില്ലെങ്കിലും താൻ ജീവിച്ചിരുന്നാലും ചത്താലും ജാഗ്രതയിലിരുന്നാലും ഉറക്കത്തിലായാലും എല്ലാം ഉള്ളത് തന്നെ. പക്ഷെ ജീവൻ മുക്തി എന്ന് പറയുന്ന ഒന്നിനെ പറയുന്നു. എന്നുവെച്ചാൽ അത് തന്റെ അജ്ഞാനാനുഭവം ബന്ധനാനുഭവം ഇതിനെല്ലാം നിരാകരിക്കുന്ന മുക്തിയെക്കുറിച്ചുള്ള ബോധമാണ്. ആ ബോധത്തിലാണ് ഒരാളെ, ആ ബോധം ഉള്ള ഒരുവനെ മാത്രമേ നമുക്ക് ജീവൻ മുക്തനെന്ന് പറയാൻ കഴിയൂ. അപ്പോൾ അത് വ്യക്തിയുടെ അനുഭവമാണ്. ഒരനുഭവത്തെ നിരാകരിച്ചിട്ട് അതിൻ്റെ സ്ഥാനത്ത് മറ്റൊരനുഭവം വരിക, അവിടെയാണ് ശ്രുതിയുടെ ആവശ്യം വരുന്നത്. ആ ശ്രുതിയിൽ നിന്നുണ്ടാകുന്ന അല്ലെങ്കിൽ ഉപദേശത്തിൻ്റെ ആവശ്യം വരുന്നു. അപ്പോൾ ജ്ഞാനത്തിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് അജ്ഞാനത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി എന്നുള്ളതാണ്. പക്ഷെ അതും ഏതുവരെ? ഈ ശരീരത്തോടുകൂടി ഇരിക്കുമ്പോൾ മാത്രമേ എൻ്റെ ആവശ്യമുള്ളൂ. അപ്പം ബന്ധനം ഒരു അനുഭവമായതുകൊണ്ട് അതിനെ നിരാകരിക്കുന്നത് ജ്ഞാനമെന്ന് പറയുന്ന ഒരു അനുഭവം കൂടിയേ തീരൂ. അതും എപ്പോ? ജീവിച്ചിരിക്കും. അപ്പോൾ ജീവൻ മുക്തി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ നിത്യമുക്തി എന്ന് പറയുന്നു, ജീവൻ മുക്തി എന്ന് പറയുന്നു തമ്മിൽ വ്യത്യാസം. ഇനി ജനന മരണങ്ങൾ അനാദി അനന്തമാണ് എന്നുള്ള സങ്കല്പങ്ങൾ ഉണ്ടായാലും ഇല്ലെങ്കിലും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. എന്താണ്? മുമ്പ് ഞാൻ ജനിച്ചിരുന്നു, മരണശേഷവും ജനിക്കും, ഇങ്ങനെയൊക്കെയുള്ള അറിവിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് നിത്യമുക്തൻ എന്ന് പറയുന്നത്. ജനിക്കുന്നതിന് മുമ്പും മുക്തനായിരുന്നു, മരിച്ചാലും മുക്തനായിരിക്കും, കാരണം നിന്റെ സ്വരൂപം മുക്തമാണെന്ന് പറയും. പൂർവത്തെയും പരത്തെയും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് അങ്ങനെ സ്വരൂപത്തെക്കുറിച്ചുള്ള ബോധം, ആ ബോധം അതിനെക്കുറിച്ചുള്ള എല്ലാ ഭ്രാന്തിയും അതിന് പൊതുവെ പറയുന്നുണ്ട്. സംസാര ഭ്രാന്തിയും നിരാകരിക്കുമ്പോൾ ആ വ്യക്തിയെ കുറിച്ച് പറയുന്നു ജീവൻ മുക്തൻ എന്ന് വെച്ചാൽ ആർക്കാണോ നിത്യമുക്തൻ എന്നുള്ള ബോധമുള്ളവനാണ് ജീവൻ മുക്തൻ ഭാഷ്യകാരൻ പറയുന്നതനുസരിച്ച്. അല്ല വേറെ എന്തെങ്കിലും പ്രത്യേകമായ സിദ്ധി വിശേഷങ്ങളോ കഴിവുകളോ ഒന്നുള്ള ആളല്ല ഈ ബോധമുള്ളവൻ. വാമുക്തി ആ ബോധം കൂടാതെ സാധ്യമല്ല. സ്വരൂപ സിദ്ധമാവുന്നതിന് ബോധത്തിന്റെ ആവശ്യമുണ്ട്. അപ്പോ ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന പരമാത്മാവിനെ സംബന്ധിച്ചുള്ള ഈ വ്യാവഹാരികമായ ഭ്രമങ്ങൾ എന്നുവെച്ചാൽ ശരീരബോധം, സുഖി ദുഃഖി എന്നുള്ള ബോധം, ജനന മരണങ്ങളെ കുറിച്ചുള്ള ബോധം, ഇതിനെല്ലാം നിരാകരിക്കുന്നതാണ് പരമാർത്ഥ ജ്ഞാനം. ആ ജ്ഞാനത്തിന് മാത്രമേ ജീവൻ മുക്തി എന്ന് പറയുന്ന ഒന്നും ഒരാൾക്ക് കൊടുക്കാൻ പറ്റൂ. നിത്യ സിദ്ധമായിരിക്കുന്ന സ്വരൂപത്തിന് ജ്ഞാനത്തിന്റെ ആവശ്യമില്ല, അത് മുക്തം തന്നെയാണ്. അതിലെന്തെങ്കിലും ന്യൂനത വരുത്തുന്നതിന് അജ്ഞാനത്തിന് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ ജ്ഞാനത്തിന്റെ ആവശ്യമില്ല. സാധാരണ ഒരു മനുഷ്യന്റെ മരണശേഷം എന്ത് സംഭവിക്കുന്നുവെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. പക്ഷേ ജനന മരണ ഭ്രാന്തിയുള്ള ഒരുവനെ സംബന്ധിച്ചിടത്തോളം ഈ ജ്ഞാനം കൊണ്ട് ആ ഭ്രാന്തി മാറിക്കഴിഞ്ഞാൽ അവിടെ ഉറപ്പിച്ച് പറയാൻ കഴിയും പിന്നെ അയാളെ സംബന്ധിച്ച് ജ്ഞാനം ത്തിന്റെ ആവശ്യമില്ല. ജനന മരണങ്ങളെന്ന് പറയുന്നത് കേവലം ഭ്രാന്തിക്കപ്പുറം ഒന്നുമില്ല എന്നയാള് മനസ്സിലാക്കുന്നു. സ്വദുക്കാദി അനുഭവങ്ങളും ശരീരാത്മ ബുദ്ധിയെല്ലാം ഭ്രാന്തിയാണ്. അത് വ്യാവഹാരികമായ ഒരു ഭ്രാന്തി എന്ന് പറയും. രജ്ജുസർപ്പം പോലെയല്ല, വ്യാവഹാരികമായ ഒരു ഭ്രാന്തി. ഈ ഭ്രാന്തിയെ ബാധിക്കുന്നതിന് സമ്യജ്ഞാനമേ ഉണ്ടാകും. അപ്പൊ സമ്യജ്ഞാനത്തിൽ ഇത് മാറുന്നു. സമ്യജ്ഞാനമുള്ളവനാണ് മുക്തൻ, അയാള് ജീവൻ മുക്തനെന്ന് പറയുന്നു. എത്ര കാലം അയാള് സമ്യജ്ഞാനത്തെ ഉപദേശിക്കുന്നു അത്രയും കാലം അയാള് ജീവൻ മുക്തനാണ് എന്ന് പറഞ്ഞാൽ ശരീരനാശം ശേഷം പിന്നെ ഉപദേശിക്കാൻ കഴിയുന്നില്ല. അതിൻ്റെ ഒരു യുക്തിയും പറയുന്നു പ്രാരബ്ധം എന്ന് പറയുന്നു. ഭ്രാന്തി മാറിയാലും പ്രാരബ്ധം തുടരുന്നു. ആ തുടരുന്ന അവസ്ഥയാണ് ജീവൻ മുക്തി. അപ്പം അതിനു വേണ്ടിയിട്ടാണ് ജ്ഞാനത്തിൻ്റെ ആവശ്യം. അല്ലാതെ സ്വരൂപ സിദ്ധമായിരിക്കുന്ന മുക്തിക്ക് വേണ്ടിയിട്ടല്ല. രണ്ട് കാര്യങ്ങളാണ്. തത്വം ഒന്നാണെങ്കിൽ ഈ വ്യാവഹാരിക ഭ്രാന്തിയെ നിരാകരിച്ച് ജ്ഞാനം കൊണ്ട് മുക്തനായിരിക്കുന്നതിന് ശരീരനാശം വരെ അവിടെയാണ് ജ്ഞാനത്തിൻ്റെ ഉപയോഗം. ഇത് അപ്പോൾ രണ്ടും അനുഭവങ്ങളാണ്. ഒന്ന് ഭ്രാന്തി അനുഭവം, മറ്റൊന്ന് ബാധ അനുഭവം. ആ ബാധ അനുഭവത്തിന് വേണ്ടിയിട്ടാണ് ബാധാനുഭവം എന്നോ ബാധജ്ഞാനോ എന്നോ പറയും. അതിന് വേണ്ടിയിട്ടാണ് ജ്ഞാനത്തിന്റെ ആവശ്യം വരുന്നത്. ഇത് ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്.